ദൂങ് പരിതാപ, ദുങ്ങല്ല ദൂങ്. ദീർഘം ലിട്ടിൽ വരുമ്പോ ദോ ദോ ഏ ദൂ ഏ എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? പൊങ്ങ് വരുമ്പം ദുതുവേ ദുതുവിദ്വേ ദുതുവിഡ്ഢേ ദുതുവേ ലുട്ടിൽ വരുമ്പോ ദോ ദോ താ ഇട്ട് വരുമോ? ഇപ്പോ ഗുണം അവാദേശം ദവിത ദവിതാര ലിട്ടിൽ വരുമ്പോ ദവിഷ്യതേ ദൂയതാം ദൂയന്താം ദൂയസ്വ ദൂയേതാം ദൂയധ്വം ദൂയേ ആദൂയത അദൂയന്ത അദൂയധ അദൂയതാം അദൂയത അദൂയേ ദൂയേത ദൂയേത ആശീലിങ്ങനെ വരുമ്പോൾ ദു സീട്ട് സുട്ട് ത എട്ട് ഗുണം അവാദേശം ദവിശിഷ്ട എട്ട് വരുമ്പോൾ എന്തുവരും? ഗുണം അവാദേശം വരും. ഗുണാപ്പറൈറ്റ് രണ്ട് രൂപം വരും. വിഷീയ നിങ്ങൾ വരുമ്പോ ആ ദോസിന് ഇട്ട് പരത്തിൽ അവന്ത് വരുന്നു? സർവദാതാർദയോ ഗുണം അവാദേശം ആ ദവ ഇട്ട് സിച്ച് ത അദവിഷ്ട അദവിഷത അദവിഷ്ട അദവിഷാദ ലിട്ടിൽ വരുമ്പോ ദി ദി ഏ അഭ്യാസ ഹർസം ദി ദി ദി ദി ഏ ദി ദി എന്നിരിക്കുമ്പോൾ വരുന്നു ദീങ്ങോ യുടതി നീതി ദീങ്ങ പരസ്യ അജാതേ ഞിത ആർദ്രുട്ട് ദീങ്ങ എന്ന് പറയുന്ന പഞ്ചമി ആണ് ദീങ്ങ പരസ്യ അജാതേ ഞിത അജാതയായ കിത്വ ഞിത്വമാണെങ്കിൽ ഇവിടെ ദിതി ഏന്തിരിക്കുന്നു, ദീങ്ങിന്റെ പരത്തിൽ അജാതിയായ എന്തിരിക്കുന്നു, കിത്താണ്. ദിതി ഏന്തിരിക്കുമ്പോ എന്താണ് കിത്ത്, ആർദ്ധധാതുവാണ്. സൂത്രം ഏതാണ്? അതിന് പറയുന്നു യുട്ട്. അച്ചി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സപ്തമിന് സപ്തം എന്നാണ്. തസ്മിന് നിർദ്ദിഷ്ടെ പുറസ്യ വരേണ്ടതാണ്. പുറസ്യം എന്ന് കഴിഞ്ഞാൽ യുട്ട് എവിടെ വരും? ദീയുടെ ആദ്യ അവയവമായിട്ട് വരും, ആദ്യന്തവും ടക്കിയത്തും. പക്ഷെ ഇവിടെ ദീയുടെ ആദ്യ അവയവമായിട്ടല്ല വരുന്നത്, അച്ചിയുടെ ആദ്യ അവയവമായിട്ട്. ആ ഉപയനിർദ്ദേശേ പഞ്ചമേ നിർദ്ദേശോ ബലിയാൻ. അതുകൊണ്ട് പരത്തിലിരിക്കുന്ന അച്ഛന്റെ ആദ്യ അവയവമായി ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇട്ട് വരുന്നു. അപ്പൊ അജാതിയിൽ എല്ലായിടത്തും എന്തുവരും? ഇട്ട് വരും. ഇവിടെ 6 4 63 അസിദ്ധവതത്രാഭാ. 6 4 അവസാനം വരെ എന്താണ്? ആഭീയമാണ്. അപ്പൊ ആഭീയത്തില് ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് അസിദ്ധമാകും. അപ്പൊ ഇവിടെ യുട്ട് വന്നു, യുട്ട് വന്നു. ഇവിടെ ഇനി സൂത്രം വരാം, ഇത് അസിദ്ധമാണെങ്കിൽ എണ്ണു വരാം. അതാണ് വാർത്തകാലം പറയുന്നത്, ഇവിടെ അസിദ്ധം അല്ല. ഏരണ്യകാച്ച അസമയോസ് പ്രവർത്തിക്കാൻ വരുമ്പോൾ പരത്തിൽ അജാതിയില്ല. എന്തുകൊണ്ട്? ആഭീയം നിയമം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഇതിവിടെ മാത്രമല്ല, അതുസ് അവിടെ വ് വന്നെങ്ങനെ അതുസ് എന്ന് പറയുന്നത് ബുക്ക് വന്നതും ആഭീയമാണ്. അത് വന്നത് അജിസ്വിനു ദാദിപ്രയോര് എങ്ങും അതിന് അസിദ്ധമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവിടെ വരാം, അസിദ്ധമാണെങ്കിൽ എന്ത് വരാം? ഊങ്ങ് വരാം. പക്ഷെ അവിടെ എന്ന് പറയുന്നു അത് അസിദ്ധം അല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉക്ക് യുട്ടവ്, ഉക്കും യുട്ടും യഥാസംഖ്യം ഉവങ്ങയണോഹോ സിദ്ധവക്തവ്യോ. ഉക്ക് യുവങ്ങിനം ഭൂവുട്ടോഹോ. യുട്ട് ദീങ്ങോ യുടചികൃതി എന്ന് പറയുന്നത് എണ്ണിനും, എണ്ണം എന്ന് പറയുമ്പോൾ ഏതെണ്ണ? രണ്ടിനും സിദ്ധമാണ് എന്നുവെച്ചാൽ സിദ്ധമല്ല, ആഭ്യം പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എണ്ണ് വരുന്നില്ല. ദ്വിതീയേ അപ്പൊ അജാതിയിലെല്ലാം ഇട്ട് വരുന്നു. ആതയുടെ മുമ്പിൽ വന്ന് ഒരു ഇട്ട് വരും. അപ്പൊ ദ്വിതീയാതേ അടുത്തെന്ത് വരുന്നു? ദീ ലുട്ടില് താ വരുന്നു. അനിട്ട് ദീ താന്ന് വരുന്നു. അനിട്ടാണ്. പിന്നെ അജന്തോ അകാരമാണെന്നാണ് പറയുന്നത്. അജന്തമുണ്ടല്ലേ, അജന്തമുണ്ടല്ലേ, അജന്തമല്ലേ. അജന്തോ അകാരമാണ്. അത് എവിടത്തേക്കാ വരുന്നത്? ആ പരസ്യ ഇതാത്മനീയ അടുത്തെന്ത് വരുന്നു? ദി താന്നിരിക്കും വരുന്നു. മീനാദി മിനോദി ദീംഗം ലഭിച്ച മീനാദി ക്രാദിയിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ക്രാദി ബിസ്ന മിനോദി സ്വാദി ബിസ്നു ദീകരണത്തിൽ വ്യത്യാസം വരുന്നുകൊണ്ടാണ് മീനാദി മിനോദി ഇങ്ങനെയുള്ള രൂപങ്ങൾ വരുന്നത്. അതിനെ നമ്മൾ പഠിക്കും. മീൻ ഹിംസായാം, മിൻ ക്ഷേപേ, ദീങ് ഈ ധാതു, ഏഷം ആത്വം, ഇതിനെല്ലാം ആത്വം വരുന്നു. ലപ്പി ലപ്പിലേക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ആത്വം ഇരിക്കുന്നത്. സൂത്രത്തിൽ തന്നെ ഉണ്ട് ലപ്പി ലപ്പിനി വരും, കൃതന്തത്തി വരും, കൃപ്രത്യമാണ്. അപ്പൊ ഈ മൂന്ന് ധാതുക്കൾക്കും ആദ്യം ആത്വം വരും ലപ്പിരിക്കും. പക്ഷെ ഇവിടെ ച എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആ ശിതി ഏച്ച നിമിത്തേ. ചിത്ത് പരത്തി വരാൻ പാടില്ല, ഏച്ചന് നിമിത്തമായിരിക്കണം. ഏച്ച നിമിത്തമായ പ്രത്യയങ്ങൾ പരത്തിൽ വന്നു കഴിഞ്ഞാലും ആത്വം വരും. ഇവിടെ ദീ താന്നിരിക്കുന്നു, ഇവിടെ പരത്തിലിരിക്കുന്ന താ എന്താണ്? ഏച്ച നിമിത്തമാണ്. എങ്ങനെ ഏച്ച് വരും? ചെറുതാകാർക്ക്. അതുകൊണ്ട് ദീക്ക് എന്ത് വരും? ആത്വം വന്നിട്ട് ദാന്ന് വരും. ദീക്ക് ആത്വം ദാ വരും. ചിത്ത് ഇവിടെ ഇല്ല. ഏച്ച് നിമിത്തമായ പ്രത്യേകം പരമായിരിക്കുമ്പോൾ ആത്മം വന്നിട്ട് എന്തുവരും? ദാതാരോ ദാതാ സാധേ ദാതാധ്വേ ദാതാ സഹേ. ലൊട്ടിൽ വരുമ്പോഴും ദീസ്യ അവിടെയും ഏച്ച് നിമിത്തമായ ഏച്ച നിമിത്തം വരത്തിട്ടിരിക്കുന്നു. ഏച്ചന് നിമിത്തമിരിക്കുന്നു, ഏച്ചന് നിമിത്തമായ പ്രത്യയം വരത്തിയിരിക്കുന്നു. ആത്മം വന്നു കഴിഞ്ഞാൽ എന്തോരും ദാസ്യതി ദാസ്യത ദാസ്യന്തി ദാസ്യത്തെ ദാസ്. ഇവിടെ എന്താ ദാസ്യത്തി എന്ന് കൊടുത്തിരിക്കുന്നു? ആത്മനിഗതമാണ്. ണ് എന്തോരം ഷുട തെറ്റിച്ചു കൊടുത്തിരിക്കുന്നു. ദാസ്യത്തി ദാസ്യത്തെ ദാസ്യന്റെ ദാസ്യസ്യ ദാസ്യ. അടുത്ത് ലോട്ടിൽ വരുമ്പോ അങ്ങനെ വരും ദീയതാം. അവിടെ ഏറ്റ നിമിത്തപ്പുറത്തെയും ഇല്ല. അതുകൊണ്ട് എന്തോരും ദീയതാം ദിയന്താം ദിയസ് അടുത്ത് അദീയത അദീയന്ത അദീയത അദീയതം അദീയം അദീയേ അദിയാവൈ അദിയ. ഇതിലെങ്കില് ദിയേത ദിയേയാതാം ാണ് ദീ സീട്ട് സുട്ട് ത ഗുണം എന്തുവരുന്നു? ആ ഇവിടെ ആത്മം വരും. എന്തുകൊണ്ട്? ഏച്ച നിമിത്തം പ്രത്യേകം പരവേയിരിക്കുന്നു. അപ്പൊ ഗുണം വരത്തില്ല. എന്തുവരും? അപ്പൊ പിന്നെ എട്ട് വരത്തില്ലേ? ആ അന്നിട്ടായോണ്ട് അതും വരത്തില്ല. എന്തുവരുന്നു? ദാസിയ ദാസിയ ദാസിയ ദാസിയ ദാസിയ ദാസിയ വഹി അടുത്ത് ഡിങ്ങില് വരുമ്പോഴും സിച്ച് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഏച്ച നിമിത്തമായ പ്രത്യം പറയുള്ളതുകൊണ്ട് എന്തുവരും? ആ ദ സ ആ ദാന്ന് പറയുന്നിടത്ത് ഗുസഞ്ജവരാ ഏതാ സൂത്രം? അവിടെ പറഞ്ഞു ദാരൂപ ദാരൂപ എന്നേ പറഞ്ഞുള്ളൂ. ദായുടെ രൂപത്തിലുള്ള ധാതുക്കൾ ഏത് വഴിയെ? അപ്പോ ഈ ധാതു ദാരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ധാതു ആയാലും കൊള്ളാം, അത് ദായ ആയിക്കഴിഞ്ഞാൽ എന്തുവരും? ദാരൂപവും. അപ്പൊ ഗുസഞ്ഞ വരും. ആര് പറഞ്ഞു നാലെന്ന്? ഏതിനും ദായെ കൂടി ദാപ്പും തയ്പ്പ് ഒഴികെ രണ്ടെണ്ണം നിഷേധിച്ചു. ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്നാ ചോദിക്കുന്നു. അവിടെ വൃത്തിയിൽ എഴുതിയിട്ടില്ലേ ദാരൂപ എന്ന് എഴുതിയിട്ടുണ്ടോ? ദാരൂപത്തിലുള്ള ധാതുക്കൾ രണ്ടെണ്ണം ഒഴുകുക, ദാപ് ദൈപ് രണ്ടും ഒഴുകുക. അപ്പൊ ഇതിപ്പോ ദാരൂപമാണോ? ഇവിടെയും വന്നു മീനാതി മിനോതി ദീങ്ങാൻ ലഭിച്ച പ്രകാരാത്വം. ഇപ്പൊ ദാരൂപമായി, ദാരൂപമായി കഴിഞ്ഞാൽ എന്തുവരും? ഗുസഞ്ഞ വന്നു കഴിഞ്ഞാൽ സൂത്രം ഏതോരും? ഏതാ വരുന്നത്? സ്ഥാഘോരിച്ച ഘൂസഞ്ജ ഉണ്ടെങ്കിൽ അതിന് ഇത്ത് വരാം, സ്വിച്ച് വരവരിക്കും. ഇപ്പോ ദ എന്ന് പറയുന്ന ദീ ആവും, പരത്തിൽ സ്വിച്ച് വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. ഏതാ? ഒന്നും വരില്ല, ഉറപ്പാണോ? നിങ്ങളെ വിശ്വസിച്ചാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. പർസ്വാദ് അങ്കാദ പ്രകാരം എന്തോരും? സ്വിച്ചിന് സ്വിച്ച് പോവും. അത് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു എന്ത്? സ്ഥാഘോരിത്വേ ദീങ്ങ പ്രതിഷേധ. അതായത് സ്ഥാഘോരിച്ച എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കാൻ വരുമ്പോ ദീങ്ങിനെ ഒഴിവാക്കണം, ദീങ്ങിനെ നിഷേധിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ദീങ്ങിന്റെ ദായാണ്, അതിനെ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ ഇത്വം വരില്ല. അപ്പൊ എന്തോരും പ്രശ്നം തീർന്നു, സ്ഥാഘോരിച്ച വരുന്നില്ല. അപ്പോ ദാ എന്ന് പറയുന്നത് ഗുസഞ്ജയുണ്ട്, ദാരൂപത്തിലായതുകൊണ്ട്. അപ്പൊ അതിന് സ്ഥാപിച്ച വരാം, ഭാർത്തിയം നിഷേധിച്ചു. ഇത്വം വരുന്നിടത്ത് പ്രതിഷേധിക്കാൻ പറഞ്ഞു, ഇത്വം വരുന്നില്ല. അപ്പൊ എന്തൊരു ആ ദാസ്താം. അവിടെ സൂത്രം വരും അടുത്ത്. തീർന്നോ? ഇത് തീർന്നോ? തീർന്നോ? അതായത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ നാല് ധാതുക്കളേ ഉള്ളൂ. ഏതൊക്കെയാണ്? ദാണ് ദാനി, ധാന്യ ലക്ഷണെ, പിന്നെ ദോ അവഖണ്ഡനെ, രക്ഷണെ ദേങ് രക്ഷണെ, ധാന്യ ദാനെ, ദാണ് ദാനെ. അപ്പൊ നാലാണ് ദായിലുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ വൃത്തിയിൽ ആ നാലെന്തുകൊണ്ടെടുത്തു? കാരണം നാലും അതിൽ ദാന്യ ദാണ് രണ്ടെണ്ണം ദായാണെങ്കിലും മറ്റ് രണ്ട് രക്ഷകൾ ധാതുക്കളും ആദ്യോപദേശ സ്ഥിതി പ്രകാരം ആത്വം വന്നിട്ട് അതും അപ്പോ ദാ എന്ന് പറയുമ്പം പ്രതിപദോക്തമായ രണ്ട് ധാതുക്കളുണ്ട്, ദാന്യദാനെ ദാണദാന, ലാക്ഷണികമായ രണ്ട് ധാതുക്കളുണ്ട്, അതാണ് ദേങ്ങും ദോവും. പക്ഷെ അതും ആദ്യ ചോദ്യ അസ്ഥിതി പ്രകാരാത്വം വന്നു. അപ്പോൾ അവിടെ ദാ നാലെണ്ണേ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം വാർത്തകാരൻ്റെ കണക്കനുസരിച്ച് അത് പോരാ, പിന്നെയോ ദീങ്ങിന് ആത്വം വന്നാലും വരണം. പക്ഷെ എന്നാൽ വ്യത്യാസമുണ്ട്. അവിടെ ആദേശ ഉപദേശ അസ്ഥിതി എന്ന് പറയുന്നതിൽ ആത്മം വിധിക്കുന്നതിന് നിമിത്തം പറഞ്ഞിട്ടില്ല. നിമിത്തമൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നേ പറഞ്ഞുള്ളൂ, എന്താണ്? ചിത്തിരിക്കുമ്പോൾ വരാൻ പാടില്ല, ഇന്നതിരിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞിട്ടില്ല. നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടെ മീനാദി മിനോദി ദീങ്ങാൻ ലഭിച്ചാന്ന് പറയുന്നിടത്ത് പറഞ്ഞത് ഏച്ച് നിമിത്തമുണ്ടെങ്കിൽ ആത്മം വരുമെന്നാണ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിമിത്തം ഏച്ച് നിമിത്തം ഇരിക്കുമ്പോൾ ആത്മം വരുമെന്ന് പറയുന്നത് നിമിത്തത്തെ ആശ്രയിച്ച് പറഞ്ഞതുകൊണ്ട് ദാഖ്വദാപ് എന്ന് പറയുന്ന സൂത്രത്തിൽ ദ എന്നുള്ളതുകൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പാടില്ല. ഏതിനാണോ നിർനിമിത്തമായ നിർദ്ദേശിച്ചത്, നേരിട്ട് നിർദ്ദേശിച്ചത് അതിനെ ഗ്രഹിക്കുക. അങ്ങനെ പറഞ്ഞാൽ എത്രയേ വരൂ? നാലെണ്ണേ വരൂ. ആ പക്ഷത്തിലാണെങ്കിൽ വാർത്തകത്തിന്റെ ആവശ്യമില്ല. ആ പക്ഷത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാല് ധാതുക്കളെ ഉള്ളൂ. അല്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു വാർത്തകത്തിന്റെ ആവശ്യം ഉള്ളൂ. അങ്ങനെയല്ല, ദാരൂപം എങ്ങനെ വന്നാലും ശരി, നിർനിമിത്തമായി വന്നാലും ശരി, സനിമിത്തമായി വന്നാലും ശരി, അതിനെ ഗ്രഹിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെയും ഗ്രഹിക്കാം. അങ്ങനെയാണെങ്കിൽ വാർത്തകം നിക്ഷേപിക്കും. അല്ലെങ്കിൽ നാലേ ഉള്ളൂ, ദായത് ധായന് രണ്ടേ ഉള്ളൂ. സമയത്ത് ആ വൃത്തി എഴുതിയത് ഈ വാർത്തകത്തിനെ കണക്കിലാക്കാതെ, ഈ വാർത്തയെ കണക്കിലെടുക്കാതെയാണോ അതിന്റെ വൃത്തി? എങ്ങനെ അതിന്റെ വൃത്തി ഈ വാർത്തകത്തിനെ കണക്കാക്കാതെയാണോ നാല് എന്ന് പറയുന്നത്? ഇത് പക്ഷാന്തരം, കണക്കാക്കുന്നു കണക്കാക്കുന്നു എന്നുള്ളതല്ല, വാർത്തകാരൻ പറയുന്നു അതിനെ എടുക്കണം. ഒരു പക്ഷം പക്ഷത്ത് കാണിക്കുക ഇത് വാർത്തകം. അവിടെ നാലെന്ന് നമ്മൾ പറയുമ്പം അതൊരു പക്ഷം, വേറൊരു പക്ഷം ഇതേ എടുക്കാവൂ. ലക്ഷണ പ്രതിപദോക്തയോഹോ പ്രതിപദോക്തസ്യ വിഗ്രഹം പല പരിഭാഷകളും വരും. സന്നിമിത്തക നിർനിമിത്തകയോഹോ നിർനിമിത്തക സീവഗ്രഹണം, എല്ലാത്തിനും ഒരു തൊടുപുറി ന്യായം അപ്പം ഉണ്ടാക്കും. അതെല്ലാം ഭാഷ്യക്കാരുണ്ടായിക്കോളൂ. ഭാഷ്യത്തിലെല്ലാ പക്ഷവും കാണിക്കും, ഭാഷ്യത്തിൽ ഒരുപാട് പക്ഷങ്ങൾ കാണിക്കും. അതിന് പിന്നീട് വരുന്ന വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് തല പോഞ്ഞിട്ട് ഇതാണ് സ്വീകരിക്കേണ്ടത്, ഇത് തള്ളിക്കളയേണ്ടതാണ് ഇങ്ങനെയൊക്കെ പറയും. വ്യാകരണം എന്ന് പറയുന്നത് ശാന്തസമുദ്രം പോലെ ആഴവും അതിനേക്കാളും വീതിയുള്ള സാധനമാണ്. ഇല്ലെങ്കിൽ വരുമ്പോ അടുത്ത ഡീങ് വിഹായസാഗതവും ആകാശഗമനം. ഇത്താണ് ആത്മനിപതമാണ് പറക്കുക. ഡിയതേ എട്ടിൽ വരുമ്പോ ഡി ഡി എ എന്ത് വരും? ഡി ഡി എ എന്നിരിക്കുമ്പോ എങ്ങ് വരും? ഏരനേകാശ്വാസം കുറിച്ചിട്ട് ഈക്ക് ഞാൻ വരും. പൂർവ്വത്തിൽ വർഷം വരും, അതൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ടാ പറയാത്ത. ഡിഡ്യേ ഡിഡ്യാതെ ഡിഡ്യേ ഡിജിഷേ ഡിഡ്യാതെ ഡിഡ്യേ രണ്ടിലും ഡിഡ്യേ ഡിഡ്യോഹേ ഡിഡ്യോഹേ രണ്ടായും പറഞ്ഞ ഡി ഡി. അടുത്ത് ലുട്ടിൽ വരുമ്പോഴോ ഡി ത ഗുണം വരുമോ? ആത്വം വരുമോ? അതിനേ ഉള്ളൂ, മൂന്നെണ്ണത്തിന് വരും. അപ്പൊ ഇത് ഗുണം വന്നിട്ട് എന്ത് വരും? എട്ട് വരുമോ എന്നൂടെ നോക്കണം. ആ അതോടെ നോക്കണം. അതുകൊണ്ട് വരും ഡേ താന്നല്ല വരുന്നത്, പിന്നെയോ ഡൈ ത ഉഡയനം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഡൈ ത. നിങ്ങളുടെ ഹിന്ദിയിൽ വരുമല്ലോ, എന്താണ് ഉഡ്യാനെന്നോ ഉഡയൻ അങ്ങനെയൊക്കെ പറയില്ലേ എയർലൈൻസ്. ഇതിൽ നിന്ന് വന്ന സാധാരണ സംസ്കൃതത്തിലെ ഈ സംഭാഷണ സംസ്കൃതത്തില് ഡയതി ഈ സംഭാഷണ സംസ്കൃതത്തിൽ പഠിപ്പിക്കാറുണ്ട്. ഡയതി അങ്ങനെ ഒരു വാക്കുണ്ട്. ഇതിനകത്ത് ഡി ആയിരിക്കില്ല അല്ലേ? ഡി ധാതു ആയിരിക്കില്ല അല്ലേ? ഡീങ് ആയിരിക്കില്ല. ഡീങ് അല്ല, അത് ഡി തന്നെ ഭൂവാദി വരുന്നതാണ്. ഭൂവാദി ഉണ്ടോ ഡയതി? ശപ്പ ഗുണ ആയാദേശം വന്നിട്ട് ഡയത്തി അങ്ങനെ ഡിയത്തി. പ്ലെയിനാണ് ഉഡയൻ അല്ലേ? ഡിയത്തി ഡിഡ്യ ഡിഡ്യ കഴിഞ്ഞോ? ഡൈത ഡൈഷ്യത്തെ ഗുണ യാതെ സംബന്ധിച്ച് ഡൈഷ്യത്തെ ഡൈഷ്യത്തെ ഡിയതാം ഇതിലെങ്കില് ഡിയേതിലിംഗ് ആശയില്ലെങ്കില് ീ ഇട്ട് വരുന്നോണ്ട് എന്ത് വരും? ഗുണം വരത്തില്ലേ? ഗുണം ആശ്ചര്യം ഗുണം വരൂ. അയ്യാദേശം വന്നിട്ട് ഡൈശിഷ്ട ഡൈഷിയാസ്താം ഡൈശിഷ്ട ഡൈഷിയാസ്താം ഡൈഷ്യ ഡൈഷി എന്താണ് രണ്ടുപേരും ഡൈഷിദ്വം ഡൈഷീയ ആ ഡി ഇട്ട് സ്വിച്ച് ത എന്ത് വരുന്നു? ഗുണം അയ്യാദേശം ആ ഡീഷ് അടൈഷ്ഠ അടൈഷാദാം അടൈദ്വം അടൈഢ്വം അടൈഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ്യതേഷ് പീങ് പാനെ ഇതെന്നാണ് നിങ്ങൾ പറയുന്നത്? പീതാഹും പിയതേ ലിട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? പി പി എ എന്നിരിക്കുന്നിടത്ത് പിപ്പിയാതെ പിപ്പിയിരെ പിപ്പീഷേ എണ്ണ എണ്ണ എണ്ണ പിപ്പിയേ പിപ്പിയേ പിപ്പിയാതെ പിപ്പിരെ പിപ്പിഷേ പിപ്പിയാതെ പിപ്പിയ അതിന്റെ പരത്തിൽ എട്ട്. അപ്പൊ എണ്ണിന്റെ പരത്തിൽ അപ്പൊ എത്ര രൂപ മരണം? പിപ്പിദ്വേ പിപ്പിഡ്വേ പിപ്പിയേ പിപ്പിവഹേ അനൊരു ധാതുവായിട്ട് എന്തോരും പേ താ പേതാരോ പേഷ്യതേ പീയതാം ഏതാം സിയുട്ട് സുട്ടുത്ത ഇട്ടു വരുന്നില്ല. പിന്നെ എന്തോരും എന്തോരും ഇട്ടു വരുന്നില്ല. എന്തോരും ഗുണം വന്നു കഴിഞ്ഞാൽ എന്തോരും പേ ശിഷ്ട ഗുണം വന്ന് അപേഷ്ട അപേക്ഷാതാം അപേക്ഷത അപേക്ഷ അപേക്ഷാത അവിടെ സൂത്രം വരുന്നു. അപേ ധുമരു ഡുമരു ധ്വം അപേ ധ്വം അപേക്ഷി അപേക്ഷി അപേക്ഷിത അപേക്ഷിത ജനി പ്രാദുർഭാവേ ധാരാളം പ്രയോഗത്തിൽ വരുന്ന ധാതുവാണ് ജനി. ഓ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ ഉണ്ടല്ലേ മാങ്മാനെ. ഈ ധാതുവിന്റെ കാര്യത്തിൽ ഒരുപാട് തർക്കവിതർക്കങ്ങളുള്ളതാണ്, ഉണ്ടെന്നും ഇല്ലെന്നും അതും ഇതും. ഈ പറയുന്ന മീങ് കൊണ്ട് മാ സാധിക്കാം, മിഞ്ഞുകൊണ്ട് സാധിക്കാം. അതുകൊണ്ടാണ് ഇതിന്റെ കാര്യത്തിൽ വിവാദം വരുന്നത്. മീനിൽ നിന്നാത്തും വന്നാലും എന്തോരും മാ വരത്തില്ല. അതെന്തോ ആയിക്കോട്ടെ. മാ എന്തോരും മായത്തെ മായത്തെ മായസേ മായത്തെ മാ എന്ത് വരുന്നു? മാമായ എന്നിരിക്കുമ്പോ ആ തോലു പേടിച്ചപ്പോ മമേ മമാത്തെ അവിടെ എന്തുവരും? അതുപോലെ പേടിച്ച മമാതെ മമിരെ മമിഷേ മമാതെ മമിധി മമേ മമി വഹേ മമി മഹേ മമി മഹേ മാതാരു മാതാര മാതാസേ മാതാസ് മാസ്യത്തെ മാസ്യത്തെ മാസിന്റെ മാസസേ മാസ മായതാം മായുന്നു. ഒരുപക്ഷെ ഇതിൽ നിന്നായിരിക്കും വന്നു, ഉറപ്പില്ല. മായത്താ മായട്ടെ ബന്ധമൊന്നുമില്ല. അമായത ഓ, ഒരു തമാശയും പറയാൻ സമ്മതിക്കത്തില്ല. മലയാളം അറിയില്ല. അമായത മായേത ലുട്ടിൽ വരുമ്പോ അമാസ്ത ആശീർലിംഗ നിങ്ങൾ വരുമ്പോ ആ മാസിച്ച് ത അങ്ങനെ വരൂ. യമരം വന്ന മാതാം സച്ച വരൂ. അത് പരസ്യത്തിലേ വരത്തുള്ളൂ. അപ്പോ ആ മാസ്ത അമാസ്ത അമാസാദാം അമാസദ അമാസ്താഹ അമാസാദാം അമാ എന്തുവരുന്നു ഭിച്ച അമാധ്വം അമാസി അമാസ്വഹി അമാസ്യത ജനി പ്രാദുർഭാവേ വളരെ സുലഭമായി ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ്. ജന് ഈ കാരം ഇത്തായി പോയി. ജന് പരത്തിലെന്തിരിക്കുന്നു യാന്നിരിക്കുന്നു പറയുന്നു. ഞാ ജനോർ ജാ അനയോർ ജാ ആദേശിതി അതായത് ഞാ അവബോധന എന്ന് പറയുന്ന ധാതുവിനും ജനീ പ്രാദുർഭാവ എന്ന് പറയുന്ന ധാതുവിനും രണ്ടിനും ശിത്ത് പരമിരിക്കണമെങ്കിൽ എന്തുവരും ജാ വരും. അപ്പോ ക്ഷമന്റെ അടുത്ത് ജാനാദി എന്ന് പറയും. ക്രാദിബ്യസ്ന ഉണ്ടാണ് രൂപ വ്യത്യാസം വരുന്നത്. പക്ഷെ രണ്ടിടത്തും എന്തോരും ജനിന്റെ സ്ഥാനത്ത് ജാ വരും. അപ്പോ ജന് പോയി. ജന് യത്തെ എന്നല്ല ജായത്തെ അടുത്ത് ജന് ജന് ദിത്വമെന്നോ ഹലാദിശേഷമെന്നോ ജാ ജന് ഏന്നിരിക്കുമ്പോ കിത്തായുണ്ട് സൂത്രം വരുന്നു. ഗമ ഹന ജന ഘന ഘസാൻ ലോപഹ ണങ്ങി ഏതാണ് സൂത്രം? മൊത്തം പറയണം. എല്ലാരും മൊത്തം പറയുന്നില്ല. ഗമഹന ഞാൻ ഗമഹന ജന ഘന ഘസാൻ ലോപഹ കിങ് ത്യണങ്ങി ലോപിച്ചു. ഇവിടെ ജ ന് എന്ന് പറയുന്നതിനെ ഉപദ്ധമായ അകാരം ലോപിച്ചിട്ട് ജ് നിരിക്കുമ്പോ സൂത്രം വരുന്നു. സോ ശുനോ ശു എന്നാ ചുത്തു ഏതിന് വരും? ഇവിടുത്തെ ഏതാണ് സോ? സ്റ്റു ഏതാണ്? ജ് നിരിക്കുന്ന ജു ചവർഗമാണ്. പരത്തിൽ തവർഗത്തിൽ നായിരിക്കുന്നു. ചുത്വം വന്നാ ഏതിന് വരും? എന്തുവരും? ഞാൻ വരുന്നു. സ്തുത്വം വന്നിട്ടാണ് സംയുക്ത അക്ഷരമാണ് എന്ന് വരുന്ന അങ്ങനെയാണ്. ജ്ഞാനം അജ്ഞാനം അത് രണ്ടു തരത്തിൽ വരൂല്ലേ? രണ്ടു തരത്തിൽ ഞാൻ ഉണ്ടാവുമല്ലേ? രണ്ടും ഞാനായിരിക്കും അല്ലെ? ജരത്തിൽ വന്നാലും ഈ സൂത്രം താനെ പ്രവർത്തിക്കുമല്ലോ. ഏത് സോഹസ്റ്റുനാ പരത്തിൽ ഇങ്ങനെ സംയുക്താക്ഷരമായി ഞാൻ എന്ന് പറയും സംയുക്താണല്ലോ. ഇടയ്ക്ക് അച്ഛല്ലെങ്കിൽ എന്തുവരും? സംയുക്തമായി സംയോഗം വന്നു. ഇപ്പൊ ജ്ഞെന്ന് വരുമ്പം എങ്ങനെ സ്തുത്വം വന്ന് എങ്ങനെ ജ ജെന്ന് പറയുന്നത് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ എന്ത് വരുന്നു? ജജ്ഞ എല്ലായിടത്തും ജജ്ഞ ഏ ജജ്ഞേ ജജ്ഞാദേ ജജ്ഞിരേ ജജ്ഞിഷേ ജജ്ഞാദേ ജജ്ഞിധേ ജജ്ഞേ ജജ്ഞിവഹേ ജജ്ഞേ ജജ്ഞിവഹേ ജജ്ഞിമഹേ. ഇവിടെ ജാദേശം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ചിത്തില്ല. ചിത്തിനടുത്തേ ജാ വരും, അല്ലെങ്കിൽ ജജ്ഞേ എന്ന് പറഞ്ഞു ജജ്ഞേ എന്നൊക്കെ പറയുന്നില്ല. ജജ്ഞിരേ എന്നൊക്കെ പറയുന്നില്ല പുരുഷ സൂക്തത്തിനും മറ്റും. ജനിച്ചു, പ്രാദുർഭവിച്ചു, സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ. അടുത്ത് ജന തായാണ്, നകാരാന്തത്തിൽ അനിട്ട് ധാതുക്കൾ ഏതൊക്കെയാണ്? ആ രണ്ടേ ഉള്ളൂ. ഇട്ട് വന്നിട്ട് ജന ഇട്ട് ത ജനി ത ജനിഷ്യതി എങ്ങനെയാണ്? ആ ന ജനിഷ്യത്തെ ജനിഷ്യത്തെ ജനിഷ്യന്തെ ജനിഷ്യസി ജനിഷ്യ ജനിഷ്യ. നിങ്ങളെ തെറ്റിക്കാൻ നോക്കിയാലും ഇപ്പൊ പറ്റില്ലല്ലോ, ഭയങ്കരമായി പുരോഗമിച്ചു പോയി. ജനിഷ്യത്തെ ജനിഷ്യതെ ജനിഷ്യന്തെ. ജാ അവിടെ എന്തോരും? ഞാ ജനോർ ജാ നോട്ടല്ല. അപ്പൊ എന്തോരും? ജായത്താം ജായേതാം ജായന്താം ജായസ്വ ജായേതാം ജായധ്വം ജായേ ജായാവഹേ ജായ. അങ്ങനെ വരുമ്പോ ആ ജായ അജായത അജായന്ത അജായഥ അജായേഥ അജായഥ അജായ വിത്തിലിങ്ങനെ വരുമ്പോ ജായേത ജായേത ജായേതൻ ജായേഥ. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ് ആശയിലിങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തോരും? ഇവിടെ സിത്തില്ല. ഉണ്ടോ? ഇവിടെ സിത്തുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ജാ വരുമോ? ആശയങ്ങൾ അപ്പൊ എന്തായിരിക്കും? ജന് ഇട്ടുണ്ടോ? തീട്ട് സുട്ട് താ ഉണ്ടോ? എല്ലാം കൂടെ ചേർത്ത് എന്തുവരും? ജനിശിഷ്ട എട്ട് വരും. നിങ്ങൾ വരുമ്പോ ജാ വരുമോ? ആ ജന് എട്ട് സ്വിച്ച് ത ഇങ്ങനെ വരും. ആ ജന് എട്ട് സ്വിച്ച് ത വരുമെന്ന് വരുന്നു. ദീപജന ബുധപൂരിതായി പ്യായിഭ്യോ അന്യദൃശ്യാം. ദീപജന ബുധപൂരിതായിഭ്യോ അന്യദൃശ്യം. എല്ലാവരും എല്ലാം വായിച്ചില്ല. ദീപജന ബുധപൂരിതായി പ്യായിഭ്യോ അന്യദൃശ്യം. ദീപജന ബുധപൂരിതായി പ്യായിഭ്യോ അന്യദൃശ്യം. സന്താന പാലനയോ തായിർ. ബാക്കി നിങ്ങൾക്കറിയാം. പൂര് പൂരണം, ബുധ അവഗണം, ജനി പ്രാദുർഭാവേ, ദീപദീപ്തൗ. ഇതിൽ വരുന്നുണ്ട് ജന ജനി പ്രാദുർഭാവേ. ഈ ധാതുക്കളുടെയൊക്കെ പരത്തിലിരിക്കുന്ന ചിളിക്ക് സിച്ചല്ല വരുന്നതിന് എന്താണ്? ചിണ്ണ് ചിണ്ണ് നകാരയിത്തായ്പോയും ചകാരയിത്തായ്പോയും ശേഷിക്കുന്ന എന്താണ്? ഈ. അപ്പൊ എങ്ങനെ വരും ഇത്? ചിലേഹ ചിൺവാ സ്യാദ് ഏകവചന തശബ്ദേ വരെ. ഇത്രയും ധാതുക്കളിൽ നിന്ന് തായിരിക്കുമ്പോൾ മാത്രമേ ചിണ്ണു വരത്തുള്ളൂ. അപ്പൊ എന്ത് വരുന്നു? ആ ജന് ഈ ആ ജന് ഈ സ്വിച്ച് പോയി. സ്വിച്ച് വന്നില്ല. ഈ സ്വിച്ച് ഇല്ല. സ്ലേക്ക് സ്വിച്ചിന് വരും തോന്നുന്നു ചിണ്ണു. ഈ താന്നിരിക്കുമ്പോൾ വരുന്നു ചിണോ ലുക്ക്. ചിണ പരസ്യ ലുക്ക് സ്യാ. ഇതിന്റെ ആവശ്യം ഇനിയും വരും. ഓർത്തോളൂ ചിണോ ലുക്ക്. ചിണ്ണിന്റെ ലുക്ക് വരും ഈ സൂത്രത്തിന്റെ ചിണ പരസ്യ ലുക്ക്. ചിണ്ണിന്റെ പരത്തിൽ എന്തിരുന്നാലും ലുക്ക് വരും. ഇത് ആവശ്യം ധാരാളം വരുന്നതാണ്. ഇനി വേണ്ടി വരും. ഇവിടെ വെച്ച് കളഞ്ഞിട്ട് പോകരുത്. പരസ്യ ലുക്ക് തകാരത്തിൽ ലുക്ക് വരുന്നപ്പോ എന്തിരുന്നു? ആ ജന് ഈ അജനി അജനി. ഇപ്പൊ അജനി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ലിംഗിന്റെ രൂപമാണോ നമ്മൾ സംശയിച്ചു. അതിതാ സംഭവിച്ചത്, ചിലേക്ക് സ്വിച്ച് വരുന്നതിന് പേരും ചിണ്ണു വന്നു. ചിണ്ണോ ലുക്കെന്ന് വന്നപ്പോ തകാരം പോയി. അജനി ആ ജനി എന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു സൂത്രം കൂടെ വരാം. ഏതാണ്? ഏതാണോ ആ ജന ഈ എന്നിരിക്കുമ്പോ ഒരു സൂത്രം വരാം. നിങ്ങൾ പഠിച്ച സൂത്രം അയ്യോ നമ്മ ചോദിച്ചിരിക്കുന്നു ആ ജനി എന്നിരിക്കുമ്പോൾ വളരെ എപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു സൂത്രം വരാം. അതോബുദ്ധായ എവിടെ നോക്കിയാ പറഞ്ഞു വൃത്തി വരാം. എന്തുകൊണ്ട് പരത്തിൽ എന്തുകൊണ്ടാ വരുന്നത്? നിത്ത് ചിണ്ണ് അതിനാ വിരിച്ചത്. അതിന്റെ ഉപയോഗം വരും. പക്ഷെ ഇവിടെ പറയുന്നു ജനി വധ്യോസ്റ്റ അനയോർ അനയോർ ഉപധായ വൃദ്ധിർണ സ്യാത് ചിണി ഞണീത്തി കൃത്തിച്ച. ഇതിന്റെയൊക്കെ ആവശ്യം വരും. ജനുധാതുവിനും വധ ഹിംസ അർത്ഥത്തിലുള്ള വധ ധാതുവിന്റെയും ഉപധാവൃത്തി വരത്തില്ല. ഇവിടെയൊക്കെ ചിണ്ണിരിക്കുമ്പോൾ അതിവിടെ തന്നെ ഞെത്തുണെത്തിരിക്കുമ്പോൾ കൃത്ത് കൃത് പ്രത്യയങ്ങളിരിക്കുമ്പോൾ ഞെത്തുണെത്തി കൃത്തി എന്നാണ്. അപ്പൊ ഇവിടെ ഉപതാവൃത്തി വരുന്നില്ല. അത്ര തന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഉപതാവൃത്തിയെ നിഷേധിച്ചു. അജനി എന്ന് തന്നെ വന്നു. വേറെ വിശേഷം സംഭവിക്കുന്നില്ല. അജനി അടുത്തെന്ത് വരുന്നു? ഇത് ഏകവചനത്തിന് മാത്രമേ ചിണ് വരത്തുള്ളൂ. അവിടെ മാത്രമേ ചിണോ ലുക്ക് വരത്തുള്ളൂ. അവിടെ മാത്രമേ ജനവദ്യസ്യ പ്രകാരം എന്ത് വരത്തുള്ളൂ? വൃത്തിയെ നിഷേധിക്കത്തുള്ളൂ. എന്താണ് താ? വേറെ എവിടെയെങ്കിലും വന്നാലോ? എത്ര പ്രത്യേകങ്ങളുണ്ട് താ? എത്രയോ പ്രത്യേകങ്ങളുണ്ട്. അതൊക്കെ മുകളിൽ നിന്ന് വന്നോളൂ. താ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകമില്ലേ താ? എന്ത് വരുന്നു? അജനിഷ്ഠ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് വികല്പമായിട്ടാ ചെണ്ണു വരുന്നത്? ചെണ്ണു വരാത്ത പക്ഷത്തിൽ എന്തിരിക്കും? സ്വിച്ച് വരും. അജനിഷ്ഠ അജനിഷ്ഠ അജനിഷാതാം അജനിഷത അജനിഷ്ഠ അജനിഷാത അജനി ഡമോ ഡമോ സകാരം പോയി. അജനിഷി അജനിഷ്വഹി അജനിഷ്വ. അപ്പോ ഈ മൂന്ന് സൂത്രം പ്രവർത്തിച്ചെങ്കിലും വെറും താ പരത്തിയിരിക്കുമ്പോൾ മാത്രമേ പ്രവർത്തിക്കാതും ഒന്ന് വികല്പമായിട്ടേ പ്രവർത്തിക്കത്തുള്ളൂ. അടുത്തെന്ത് വരുന്നു? അജനിഷ്യത ഇതറിയാമെങ്കിൽ ഇനി അടുത്തത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ദീപി ദീപ്തം ദീപ് ഇതും ധാരാളം പ്രയോഗിക്കുന്നതാണ്. ദീപ് ദീപ് യാത്ര ദീപ്യതേ അടുത്ത് ദിദീപ് ദിദീപ് ദിദീപേ ദിദീപേ ദിദീപി വഹേ ദിദീപി മഹേ. ലൊട്ടിൽ വരുമ്പോ ഇത് വരുന്നു ദീപ് പാന്തത്തിലിറങ്ങണെന്നിട്ട് ആക്ഷിപ്പ് തപ്പ് തിപ്പ് തിക്ക തിക്ക ലിപ്പല്ല് പ്രുവപ്പ് ശപ്പ് സപ്പ് സിപ്പ് സിപ്പ് ത്രയോദശ ഏതൊക്കെയാണ്? പപ്പ് ശപ്പ് സോപ്പ് സിപ്പ്. അതിലിത് വരുന്നുണ്ടോ? സ്പീഡിൽ പറഞ്ഞോണ്ട് എനിക്ക് ദീപില്ല. അപ്പോ ദീപ് ഗുണം വരത്തില്ലേ? ദീപ് ദീപ് ഇതാണ് ഇട്ടാണ്. അപ്പോ എങ്ങനെ ആത്മനിവേദ ലുട്ട് ദീപ് എന്താ ഗുണം വരാത്തത്? ആ ഇവിടെ ലഘുപതയല്ല ദീർഘമാണ്. ദീപം തന്നെ ഇരിക്കുന്നു. ലഘുപത ഉണ്ടെങ്കിലേ ഗുണം വരത്തുള്ളൂ. അപ്പൊ എന്തുവരും? ദീപി താ ദീപിതാര ദീപിതാരീപിതാസീപിതാസീപിതാസീപിഷ്യത്തെ ദീപ്യതാം ദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ്യേദീപ് ദീപജനബുധപൂരിതായി പ്യായിഭ്യോ അന്യദൃശ്യം. അവിടെ ആദ്യം വന്നേതാ ദീപ. അപ്പൊ ഇവിടെ ശ്ലേഷിച്ചിന് പകരം എന്ത് വരും? ചിണ് വരും. ഒരു ചിണോ ചിണോ ഇളുക്ക് വരുന്നു. അപ്പൊ എന്ത് വരുന്നു? ആ ദീപി ചിണ്ലുക്ക് വന്നു. ഇവിടെ ജനി വധ്യവശ പ്രവർത്തിക്കുമോ? അപ്പൊ വൃത്തി വരുന്നൂടെ. ആ അപ്പൊ ഇവിടെ അത്തൊന്നുമില്ല, അതുകൊണ്ട് എന്തുവരുന്നു? ആ ദീപി. മനസ്സിലായോ? ആ ദീപ് ചെളി വന്നു. ചെളിക്ക് എന്തു വന്നു? സിച്ച് വരേണ്ടാണ്. പക്ഷെ എന്ത് പറഞ്ഞു? ദീപജന ബുധപൂരിത്തായി പ്യായിഭ്യോ അന്യദരസ്യം എന്ന് പറയുമ്പോൾ ഇവിടെ താക്കി ലുക്ക് വന്നു. ആ ദീപി ചിണോ ലുക്ക്. ചിണ്ണു വന്നു, ചിണ്ണു ലുക്ക്, ലുക്കും വന്നു, ആ ദീപി എന്ന് വരും. ഇത് വരാത്ത പക്ഷത്തിൽ അദീപിഷ്ഠ അദീപിഷാതാം അദീപിഷത അദീപിഷ്ഠാഹ അദീപിഷാധാം ധം അദീപിഷി അദീപിശ്വഹി അദീപിശ്വ. അടുത്ത് അദീപിഷ്യത അദീപിഷ്യതാം അദീപിഷ്യന്ത അദീപിഷ്യത വിഷയ നാളത്തേക്കും വേണമല്ലോ. പൂർണമാദായ ഓം ശാന്തി ശാന്തി ശാന്തി.